43 ദശകം. നിന്നെ ചുമക്കയൊരു നാൾ ഗുരുവായൂരപ്പാ താങ്ങാവതല്ല ഭരമെന്നുമുടൻ കിടത്തി. മാതാവും എത്തയിലിതെന്തവളോർത്തുകൊണ്ട് ചെയ്താൾ അനേകവിധമാകിയ വീട്ടുജോലി. ദൂരത്തു നിന്നൊരു മഹാരവമങ്ങു കേൾക്കായി, ദിക്കൊക്കെയും പുടിയർന്നു പരന്നു കാണായി. കാറ്റായി വന്നൊരസുരപ്രഭുവാം തൃണാവർത്താഖ്യൻ മനോഹരത ഭവാനയെടുത്തുയർന്നു. വാനിൽ പെരുത്ത പൊടി കൊണ്ടിരുളാൽ മിഴിക്കാനാകാതെ ഗോകുല ജനാവലി നിന്നിടുമ്പോൾ എന്തെൻ്റെ കുഞ്ഞിനി നിന്നരി കത്തണഞ്ഞു കാണാഞ്ഞുകന്ത ജനയിത്രി കരഞ്ഞുറക്കെ. ദൈത്യേന്ദ്രൻ ആർത്തി പെരുകി തനുവിന്നു നിന്റെ മെയ് താങ്ങുവാൻ ബലമിടാതെ അടങ്ങിയപ്പോൾ കാറ്റും ചമിച്ചു പൊടിയൊക്കെ അകന്നു. ഗോപവാടത്ത് നിൻ ജനനി തന്നിനതം മുഴങ്ങി. കേഴുന്ന കേട്ടു സദനത്തിലണഞ്ഞ നന്ദഗോപാദി ഗോപർ മുറയിട്ടിതു ദീനദീനം. ദൈത്യൻ വെടിഞ്ഞിതു മുകുന്ദ ഭവാന രക്ഷ കിട്ടിയിലവന്നെ നിപതിച്ചു വിയത്തിൽ നിന്നും. ഗോപാലർ കേണ അവശരായിടവേ പെരുത്ത പാറപ്പുറത്തതിഭയങ്കര ദേഹമോടെ കാണായി വീഴുവതൊരുവൻ ചിരിതൂകി നീയും തന്മാറിലുണ്ടു തളരാതെ വിളകിടുന്നു. ഊക്കിൽ പതിച്ച പെരുതാം തനു ജീവനറ്റ ദൈത്യൻ്റെ മാറിൽ അവിടുന്നു ചിരിച്ചുകൊണ്ടേ കൈത്താരടിച്ചു കളിയാടിടവേ മലർക്കുമേൽ നിന്നു നീലമണി പോലെ എടുത്തു ഗോപർ. വെവ്വേറെ അംഗപരിരംഭണ ചുംബനംഗ നന്ദാതി ഗോപരതി മോദമുടയുകയോനെ ഒന്നാവഹിപ്പതിനണഞ്ഞ പ്രജാങ്കനയ്ക്കു കൈത്താരിൽ വീണ തനുവാർദ്ധവനേ നമസ്തേ. എന്തൊന്നു ചെയ്വതിവർ ഭക്തവിഷാദമാറ്റം വൈകുണ്ഠനാഥ സുതനെ തുണ ചെയ്യുക നീതാൻ. മാതാപിതാക്കൾ നിജബന്ധുജനങ്ങൾ നിന്നോടർത്ഥിച്ചു നിന്റെ പരിരക്ഷ വിഭോ വിചിത്രം. വാദസ്വരൂപ അസുരനൈ കാലനാം നീ കൊല്ലാത്തതെന്തുമോ വാദതപീഡയെല്ലാം ചെയ്യേണ്ടതെന്തിനിഹരേ ഗുരുവാദനാഥ പ്രാർത്ഥിപ്പു പിന്നെയുമിവൻ സകലാർത്തിനാശം.